സ്വാമിമാരെപ്പോഴും പാനലായിട്ടല്ലേ നിൽക്കുന്നു, ഒരുമിച്ചല്ല. അപ്പൊ ഈ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും? അത് ദുരുപയോഗപ്പെടുത്തും രണ്ടു വർഷത്തെ നീട്ടി. അതും ശരിയാണ്, അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സ്വാമിമാർ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരുപാട് സംഭവങ്ങൾ ഇവിടെ സാക്ഷിയായിരുന്നു. അതുകൊണ്ട് സ്വാമിമാർക്ക് പറയതൊക്കെ ശരിയാണെന്ന്. പക്ഷെ എന്നെപ്പോലെ തന്നെ ഒട്ടുമുക്കാലും സ്വാമിമാരും ബുദ്ധികളായിരുന്നു അന്ന്. ഞാനും ആ കൂട്ടത്തിലൊരാളാണ്. അതാണ്. അപ്പോ അവർ ചിലപ്പോ ഇന്നും അത് തിരിച്ചറിയുന്നില്ലായിരിക്കും. അങ്ങനെയൊക്കെയാണ് നടക്കേണ്ടത്. എന്ന് കരുതുന്നവരായി ഇവിടെ ഈ പുതിയ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയം ഇവിടെ ഒരു ശാസ്ത്രവേദ്യരുണ്ട്. പഴയ ആൾക്കാർക്കൊക്കെ അറിയാം, ഗുരുവിനെ കുട്ടിക്കാലത്ത് പോയി, കുട്ടിക്കാലമല്ല 10-15 വയസ്സാകുമ്പോൾ പോയി കാണുകയും ഗുരുവിൽ നിന്നൊരു പഴം വാങ്ങി കഴിച്ച് ഭയമുണ്ടായിരുന്നു, അതൊക്കെ മാറി. ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുസ്തകം കൊണ്ട് കാണിച്ചു, അത് വൈദ്യരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഞാൻ എടുത്തു പോയിട്ട് അതിലെഴുതിയിരിക്കും. അപ്പോ ഇത് ഇങ്ങനെ നിൽക്കും, ഏതാൾക്കാരെ കണ്ടാലും പിടിച്ചു തീർത്തു. എല്ലായിടത്തും പറയാൻ ഒരു കാര്യമുള്ളൂ, അറിവ് അത് നാം അത് തന്നെ മറ്റുമെല്ലാ വരും. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും, അറിവും അന്തയും അസ്ഥി ഇതൊക്കെ സ്ഥിരമാണ്, ഇതെല്ലാം വേറെ ഒന്നും പറയത്തില്ല. നിരന്തരം ഈ കാര്യം മാത്രം ചിന്തിച്ചുകൊണ്ടാണെന്ന് ഒരു മനുഷ്യൻ, ഒരു ഒറ്റമുണ്ട്, ഒരു വെള്ള ഇത് കിട്ടുന്നു. ഇവിടെ ഈ പ്രശ്നങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒരു ദിവസം എന്റെ മുറിയിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നു, അതുകൊണ്ട് ഞാൻ സംസാരിക്കും. വേറെ ഒന്നും പറയത്തില്ല, ഈ അറിവ് തന്നെ പുള്ളിയുടെ വിഷയം, വേറെ ഒരു വിഷയം പുള്ളി പറയാൻ. ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് പോയി വരാൻ പറഞ്ഞു, സ്വാമി ബാബ കാര്യം പറയാനും പറഞ്ഞു. എൻ്റെ വലത്തെ കൈ ഇടത്തെ കൈ ചേർത്ത് പിടിച്ച് എന്നെ ഇവിടുന്ന് വിളിച്ചിറക്കും, കൊണ്ടുപോയിട്ട് ഇവിടെ ഒരു ആലുണ്ടല്ലോ, ഇതൊന്നും പറയുന്നില്ല, ഞാൻ കൂടെ പോയി ആലിൻ്റെ അപ്പുറത്ത് എന്നെ കൊണ്ട് നിർത്തി. എന്ന് വെച്ചാൽ ഇപ്പോഴാ ഒരു കപ്പൂസ് കോംപ്ലക്സ് ഉണ്ട്, അവിടെ കൊണ്ടുപോയി നിർത്തി പറഞ്ഞു. ഈ സ്ഥലം ഓർത്തിരിക്കും, അതിനുവേണ്ടിട്ട് ഞാൻ വിളിച്ചോണ്ട് വന്നു. എന്താണോ 1959 ആണോ സ്കീം സൂട്ട് അനുസരിച്ച്, ആനന്ദതീർത്ഥത്തിൽ സ്കീം സൂട്ട് ഫയൽ ചെയ്തതനുസരിച്ച് ഇവിടെ ട്രസ്റ്റ് നിലവിൽ വരുന്നു. അതിൽ ആദ്യത്തെ പ്രസിഡന്റായിരുന്നു ആനന്ദതീർത്ഥ. ആനന്ദതീർത്ഥത്തിൽ പ്രസിഡന്റായിരിക്കുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി SNDP-യുമായിട്ട്. അപ്പോ ഒരു ദിവസം അവിടെ വച്ച് ഇദ്ദേഹം ഓവിൽ കുളിക്കാൻ പോയിട്ട് വന്നിട്ട് വരുന്നു. അവിടെ വച്ചിട്ട് രണ്ടുപേര് ഇദ്ദേഹത്തിനെ ഒരാൾ പിടിച്ചു വെച്ച് വേറൊരാൾ ഇടിക്കുകയാണ്. ഇവിടുത്തെ പ്രസിഡന്റ് തന്നെയാണ് അവിടെ ഇട്ട് ആ സ്ഥലവിനെ കാണിച്ചു തന്നു. കണ്ടുകൊണ്ടുവന്ന ഈ വൈദ്യരാണ്, വൈദ്യർ കണ്ടുവന്നൊന്നും വന്ന വൈദ്യർക്ക് ഈ രണ്ടുപേരെ അറിയാം. രണ്ടുപേരും ഈ വർക്കലയിലുള്ള മുതലാളിയുടെ ബസ്സിലെ ജീവനക്കാരാണ്. അപ്പൊ ഇദ്ദേഹം നിലവിളിക്കുന്നുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല, രണ്ടുപേരും നല്ല ആരോഗ്യമുള്ളവരാണ്. കല്ലെടുത്ത് വെച്ച് ആ മുതുകത്തടിക്കുന്നു. അപ്പോ വൈദ്യരെ അറിയാവുന്നതുകൊണ്ടും വൈദ്യരൊരു സമ്മതനായ വ്യക്തിയായതുകൊണ്ടും വൈദ്യരെ കണ്ടപ്പോ ഇവരൊറ്റിട്ട് ഓടി, അല്ലെങ്കിൽ കൊന്നു കളഞ്ഞു. ഓടിക്കഴിഞ്ഞപ്പോ ഇദ്ദേഹം അടുത്ത് ചെന്നപ്പം ഇദ്ദേഹം തളർന്ന് വീണുപോയി. ഉടനെ ഓടി വൈദ്യരോട് വന്ന് ആശ്രമത്തിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെയാണ് പ്രസിഡന്റിനെ അവിടെ ഇടിച്ചിട്ടിരിക്കുകയാണ്, രക്തമൊക്കെ വരുന്നുണ്ട് ദേഹത്തിൽ, വായി നോക്കെ രക്തം വരുന്നു. അപ്പൊ ഇവിടെ ആരും വലിയ താല്പര്യം കാണിച്ചില്ല, പേടിച്ച്. കാരണം എല്ലാവർക്കും അറിയാം ആരാ ഇടിച്ചതെന്ന്. പിടിച്ച പ്രസന്നനെ സഹായിക്കാൻ പോയാൽ ഇടയേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോ എന്തായാലും ഇവിടെ നിന്ന് ആരെ പറഞ്ഞയച്ച് വർക്കലയിൽ നിന്നൊരു ടാക്സി വിളിക്കും, ആരോ ഓടിപ്പോയി അന്ന് ഈ ഫോണും അത് ഇതൊന്നുമില്ല. ഓടിച്ചെന്ന് കഴിയുമ്പോൾ വർക്കലയിലുള്ള ഒരു ടാക്സിക്കാരനും വരത്തില്ല, നേരത്തെ അവരെ തടഞ്ഞിരിക്കുകയാണ്, ഒരാളും വരത്തില്ല. പിന്നെ ഏതോ എങ്ങനെയോ തരത്തിൽ ഇദ്ദേഹത്തിന് അവിടെ ആശുപത്രി പോയി. അവിടെ കൊണ്ടുപോയി ചികിത്സിച്ചു. അദ്ദേഹം ഇവിടെ വന്ന് പ്രസന്ന സ്ഥാനം രാജിവെച്ചിട്ട് പോയി. അതിനു മുമ്പന്നെ അദ്ദേഹത്തിന് വടക്ക് ഒരാശ്രമമൊക്കെ ഉണ്ടായിരുന്നു, ഹരിജന സേവാ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തും പഠിച്ചിരിക്കേണ്ടതാണ്, ആനന്ദത്വം ജീവിതാവസാനം വരെ ഇദ്ദേഹത്തിന്റെ സ്ഥിരം പരിപാടി ഇതായിരുന്നു അടികൊള്ളത്. പ്രത്യേകിച്ചും ഈ അന്ന് ഹരിജനങ്ങൾ എന്ന് പറയുന്നവരെ കേറാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകും. അവസാനം അതൊക്കെ പത്രത്തിൽ വായിച്ച എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ബ്രാഹ്മണർക്ക് ഭക്ഷണം കഴിക്കുന്നിടത്ത് ഹരിയനെയും കൊണ്ട് കയറി അവരെടുത്തിട്ട് അടിച്ച്. പക്ഷെ എന്തായാലും അത് മാറ്റി, വളരെ അടുത്തല്ലേ, 79 മറ്റോണം സമാധിയാണ്. ഒരുപാട് സ്ഥലത്ത് അതുകൊണ്ട് ഈ അടി അദ്ദേഹത്തിന് ഒരു കുത്തരിയൊന്നുമല്ല, ആ കുടിക്കാൻ കൊണ്ടുപോയി. അതൊക്കെ ചെയ്തു അതിനുവേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് അദ്ദേഹത്തിന്. ഞാനിന്നത് പറയാൻ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട്. ഞാനിന്നൊരു പുസ്തകം വായിച്ചു, അപ്പൊ അതിലെഴുതിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതം. അല്ല, അവസാനം എഴുതിയിരിക്കുകയാണ്, ശിവേരിയുടെ പ്രസിഡന്റ് ആയിരുന്നപ്പോ SNDP-യുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം കൊണ്ട് അദ്ദേഹം രാജിവെച്ചു പോയത്, ഇത്രയേ ഉള്ളൂ. ബാക്കി ഈ സംഭവം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. പക്ഷെ എന്ത് ഈ അഭിപ്രായ വ്യത്യാസം ഏതുവരെ എത്തി, ഇടിയുണ്ട കാര്യം, ആശുപത്രിയിലായ കാര്യമൊന്നും ഒരു ജീവചരിത്രം എഴുതിയ ആൾ അറിയാൻ വയ്യാത്തതുകൊണ്ടല്ല. ഇപ്പൊ വൈദ്യരെ എന്നെ വിളിച്ച് അവിടെ കൊണ്ടുപോയിട്ട് എന്നോട് പറഞ്ഞത്, ഇവിടുന്ന് രക്ഷപ്പെട്ടോണ്ട് യവന്മാർ കൊന്നുകളെ, ഇതിന് ഞാൻ സാക്ഷിയാണ്, ഇന്നിവിടെ നിൽക്കരുത് എന്ന് എന്നോട് പറയാനാണ് എന്നെ വിളിച്ച് ആ സ്ഥലം കൊണ്ട് കാണിച്ചത്. എനിക്ക് ഇതിലും കൂടുതൽ ഭയങ്കരമായ ദുരന്തം ഉണ്ടാകും എന്ന് വിചാരിച്ച് ഞാൻ ഒന്നും പോയില്ല. പിന്നീട് ഇവിടെ നിന്ന് രാഖി രാമാനന്ദൻ തന്നെ പുറത്തിറങ്ങേണ്ടി വന്നു, അത് വേറെ കാര്യം. അപ്പോ ഗുണ്ടകൾ ഇവിടെ വന്ന് വളഞ്ഞപ്പോ പിന്നെ ഒരു രക്ഷയില്ലാതെ ഈ സമാധി മന്ദിരത്തിന്റെ മേളിൽ കയറി പല ദിവസം രാത്രി ഇരിക്കേണ്ടി വന്നിട്ടാണ്. രാത്രി എന്നെ മേളിരുന്ന് നോക്കുമ്പോൾ അറിയാം, രാത്രി ഗൂണ്ടകൾ ഈ കാട്ടിലൊക്കെ ഇറങ്ങി എന്നെ തിരക്കണക്കെയാണ്, ബ്രഹ്മവിദ്യാലയത്തിന്റെ റൂമിലും ഒക്കെ ലൈറ്റും ഗൂണ്ടകളൊക്കെയാണ്, ഗൂണ്ടകൾ ഒന്നാം നമ്പർ ഗൂണ്ടകൾ. ഞാൻ എന്റെ മേളിരുന്ന് കണ്ടോണ്ടിരിക്കുകയാണ്. പകൽ ഞാൻ അവിടെ കാണും, രാത്രി ഞാൻ മേളിലാണെന്നുള്ള വേറെ ഒരേ ഒരാളിനെ അറിയാവും. അത് ഭൂമ ചെയ്യുന്നു. അപ്പോ അവസാനം നിവൃത്തിയില്ലാതെ വന്നു. അപ്പൊ ഭൂമ ചെയ്യുന്ന അന്ന് ഇത്തിരി അന്ന് തന്റെ ഇടമുള്ള തന്റെ ഇടമുള്ള പുള്ളി അവസാനം ഒരു നിവൃത്തിയില്ലാതെ ഗുണ്ടാ തലമാനം ചെന്ന് കണ്ടു പറഞ്ഞു, ഇത് തടിയിൽ നിന്നൊക്കെ ഉണ്ടല്ലോ, ഇത് ഇനി അവസാനിപ്പിച്ചില്ലെങ്കിൽ തല കാണത്തില്ല എന്ന് പറഞ്ഞു. അതോടുകൂടിയാണ് അത് തൽക്കാലത്തേക്ക് അവസാനിച്ചത്. കുറച്ച് ദിവസം കഴിഞ്ഞതായി ഗസ്റ്റ് ഹൗസിന്റെ ഇപ്പുറത്തൊരു ഇതുണ്ടല്ലോ, ഒരു ഓട, മേളിൽ നിന്ന് വെള്ളം വരുന്ന ഒരു ഓടയുണ്ട്. ആ പഴയ ഗുരുനാഥ പറഞ്ഞ ഓഫീസിന്റെ അതിന്റെ അകത്തു നിന്ന് വടിവാളും ഇതെല്ലാം കൂടെ ഈ വൈദ്യരെ ഇറങ്ങിയെടുത്ത് ഇതെല്ലാം കൂടെ പറക്കി ഈ ഗൂണ്ടാത്തലോൻ കൂടെ താമസിച്ചു. അതിന് മുമ്പ് കൊണ്ടിട്ട് റൂമിന് മുമ്പ് കൊണ്ടിട്ടിട്ട് ചോദിച്ചു, ഇതാണോ ആശ്രമത്തെ സൂക്ഷിക്കേണ്ട സാധനം? ഇതൊക്കെ കൊണ്ടിടുന്ന എന്താണെന്ന് വെച്ചാൽ വെറുതെ ആൾക്കാരുടെ ഇടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാകും. ഇവിടെ എന്തോ ഭയങ്കരമായി ആരോ പിടിച്ചു കയറാൻ വരുന്നു എന്ന് പറഞ്ഞ് ഇതിനകം മുഴുവൻ ഗൂണ്ടകളെ കൊണ്ട് നിറച്ചു. എന്റെ ഇടയ്ക്ക് ഇതൊന്നും അറിയാതെ വന്നു ചേരുന്ന ഭക്തന്മാരും ഉണ്ട്, മുഴുവൻ ഗുണ്ടകളല്ല, ഇതിന്റെ ഇടയ്ക്കൊക്കെ ഗൂണ്ടകളുമുണ്ട്. അപ്പോ ബ്രഹ്മചാരികളെയൊക്കെ ഇവിടെ വച്ച് ഇങ്ങനെ സമാധിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ ഗുണ്ടകൾ അവരുടെ ആക്രമണ രീതിയൊക്കെ വല്ലാത്ത രീതിയിലാണ്. നീ എന്തിനാണ് ആ പെണ്ണിനെ ഉപദ്രവിച്ച് അമ്പലത്തിലൂടെ ആർക്കും തൊഴാൻ വരില്ല എന്ന് പറഞ്ഞ് കയറി ഉപദ്രവിക്കുക. അപ്പൊ ജനങ്ങളെല്ലാം ഈ ശത്രുവിനെ പോക്കറ്റടിക്കാരനെന്ന് പറഞ്ഞിട്ട് അടിക്കില്ലേ, അതേ രീതി ഗുണ്ടകളായി പറയുന്നത്. അമ്പലത്തിൽ നിന്ന് പൂജിച്ചിറങ്ങി വരുന്ന ബ്രഹ്മചാരി എടുത്ത് പറയുന്നു പെണ്ണുങ്ങളെ ഉപദ്രവിച്ചു. അപ്പൊ ആൾക്കാരെല്ലാം തിരിഞ്ഞു ഇപ്പോൾ ഇനിവിടെയൊന്നും കാണരുത്. പോൾ ചിലരൊക്കെ പേടിച്ചു പോയി ഗുണ്ടാത്തലവന്റെ കാലിൽ വീണ് ഞങ്ങളെ രക്ഷിക്കണമെന്ന്. അങ്ങനെ ഒരു കാര്യമുണ്ട്, രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അവരെ രക്ഷിക്കും, അവർക്കെല്ലാ പ്രൊട്ടക്ഷനും കൊടുക്കും. നമ്മൾ അങ്ങനെയാണ്, ചില മനുഷ്യരെ നമ്മൾ ശരിക്കും തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യണം, അപ്പോഴേ തിരിച്ചറിയാൻ പറ്റും ശരിയായ സ്വഭാവം. അവരെ അനുകൂലിച്ച് നിൽക്കുന്നിടത്തോളം കാലം നമുക്കൊരിക്കലും അവരുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ പറ്റത്തില്ല. എപ്പോഴാണ് നമ്മളവരെ ചോദ്യം ചെയ്യുന്നത് അപ്പം നമുക്ക് മനസ്സിലാവും ഇവരുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ മനസ്സിലാവും. അപ്പോഴാണ് ഭീകരത. അപ്പൊ എന്നെ മൂന്ന് തവണ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, മൂന്നുമുണ്ട് വ്യക്തമായ തെളിവോട്. ഞാൻ പൊങ്ങച്ചൻ പറയുന്നതല്ല, എന്റെ വീരകഥ പറയുന്നതല്ല, മൂന്ന് തവണ വ്യക്തമായിട്ടും എന്നെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു. ഒരു തവണ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനന്ന് ഒറ്റയ്ക്ക് കേസ് സഞ്ചരിക്കുന്നു. അത് പിന്നെ നമുക്ക് ആളെ കൂട്ടി കണക്കണമെങ്കിൽ, ഒരുപാട് ആളെ കൂട്ടി കണക്കണമെങ്കിൽ കാശ് വേണം, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ നടക്കും. നമുക്കും ഗുണ്ടകളൊക്കെ സംഘടിപ്പിക്കുന്നെങ്കിൽ കാശുണ്ടെങ്കിൽ ഗുണ്ടയൊക്കെ കൂടെ നടക്കും, അംഗരക്ഷകരായിട്ട്. ഇതൊന്നും ഇല്ലല്ലോ, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നു. പിടിച്ചോണ്ട് പോകാൻ വേണ്ടി അവിടെ വന്നു. എന്തായാലും ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട എങ്ങനെയെന്ന് എനിക്കും അറിയത്തില്ല. ഈ വന്നതും ഞാൻ അറിഞ്ഞില്ല. അവസാനം ഈ വന്ന ആള് തന്നെ കുറെ കാലം കഴിഞ്ഞ് എന്നെ ഒന്ന് കണ്ടിട്ട് പറഞ്ഞു, അന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഒന്നിറങ്ങി ഓർമ്മയുണ്ടോ, ഞങ്ങൾ പറയുകയുണ്ടായിരുന്നു പിടിക്കാൻ വേണ്ടി വന്നാണ്, പക്ഷെ അത് നടന്നില്ല. നടക്കാത്തതിന് കാരണം അന്ന് ഒരു ട്രെയിനിൽ നിറയെ മിലിറ്ററിക്കാർ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അവിടെ ഒന്നിറങ്ങി. അവരൊന്നിറങ്ങിയിട്ട് ഈ റെയിൽവേയുടെ സ്റ്റേഷന് മുൻ നിറയെ മിലിറ്ററിക്കാരായിരുന്നു. അപ്പൊ ഇവരൊരു സൈഡിൽ ഒരു ഒമിനി വാഹനം ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ പിടിച്ചിട്ടുണ്ടോന്ന്. അപ്പോൾ ഇവരുടെ ഒമിനി അങ്ങോട്ട് അടുക്കാൻ വയ്യ. ഞാൻ ഈ മിലിറ്ററിക്കാരുടെ ഇടയിൽ കൂടെ നടന്ന് എതിരെ ഒരു ബസ്സിൽ കന്യാകുമാരി ബസ്സിൽ കയറിയിരുന്നു, ഞാനങ്ങ് പോയി. അങ്ങനെ ഒരാളെ പിടിക്കാൻ പറ്റില്ല, തെളിവില്ലാതെയൊക്കെ പിടിക്കണ്ടേ എളുപ്പം കാലം. ഇങ്ങനെയൊക്കെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ആരെങ്കിലും കരുതുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ഗുണ്ടായസം ഉണ്ടെങ്കിൽ ശിവേരി ഭരണം നടത്താൻ പറ്റുമെന്ന് കരുതുകയാണെങ്കിൽ അങ്ങനെ കരുതാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ പുറത്ത് ലോകം എന്താ ധരിച്ചത്? ഇങ്ങനെയൊന്നുമല്ല ലോകം ധരിച്ചത്. ലോകത്തിൽ ഓരോ സ്ഥലത്തുള്ള ചിത്രങ്ങൾ വേറെയാണ്. ശിവേരിയിൽ എന്തോ ഒരു വലിയ വിപത്ത് വരാൻ പോകുന്നു, നിങ്ങൾ എല്ലാവരും വന്ന് നമ്മുടെ സ്ഥാപനത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞാണ് നാട്ടിൽ നിന്ന് മുഴുവൻ നിങ്ങളൊക്കെ വന്നോ ഒന്നുകൂടെ രക്ഷിക്ക. അതെയല്ലേ, അതെയല്ലേ. ഇങ്ങനെ ഭയങ്കരമായ ഇതാണ് പുറത്ത് പ്രചരിപ്പിക്കുന്നത്, ഇവിടെ നടക്കുന്ന ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പൊ അന്ന് മുൻനിരയിൽ നിൽക്കുന്നത് ആരാണ്? പ്രകാശാനന്ദ സ്വാമി, വിശുദ്ധാനന്ദ സ്വാമി, പിന്നെ ഇതമ്പരാൻസാം, ഇവരുടെ ആരും പേര് പുറത്തേ വരത്തില്ല. എന്നെ ഇവരൊക്കെ ഒരു അത്യാവശ്യത്തിന് ഒപ്പിടാൻ വേണ്ടി കൊണ്ടു കിടക്കുകയാണ്. ഞാനിതിലൊന്നും ഒരു കക്ഷിയല്ല. നിർഭാഗ്യവശാലും ഞാനും ഇവരെ ഈ പാനലിൽ പെട്ടുപോയി. അത് കഷ്ടകാലത്തിനൊന്നും വിട്ടായിരുന്നു. എനിക്കിതിൽ അധികം കഴിഞ്ഞൊരു പങ്കൊന്നുമില്ല. അപ്പോ എനിക്ക് പങ്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇതിനൊക്കെ ചോദ്യം ചെയ്തൊരു പങ്കുണ്ടായിരുന്നു. പിന്നീട് കോടതിയും കേസും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു റോളും ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊക്കെയാണ് കാര്യം നടത്തിയത്. കാരണം ഇതൊക്കെ വലിയ സാമ്പത്തികമായ ചിലവുള്ളതാണ്. എന്നെ കൊണ്ട് അത്തരം കാര്യങ്ങൾ നടത്താനുള്ള പരിചയമോ ആൾ സ്വാധീനമോ ഒന്നുമില്ല. ഞാനിവിടെ ആരുമായും ബന്ധപ്പെടാതിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ എന്റെ ഒപ്പിന് വിലയുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് എന്നെ ഇവർ കൊണ്ട് കിടക്കുകയാണ്. പക്ഷെ സമൂഹം അങ്ങനെ ധരിച്ചു. എങ്ങനെ എങ്ങനെ കേൾക്കുന്നെ എന്നിട്ട് എനിക്കത് വ്യക്തമാണ്. ആ അതെ അതെ അതെ അങ്ങനെ അങ്ങനെ ശരി അങ്ങനെ പറഞ്ഞത്. പ്രകാശാനന്ദ സ്വാമി എന്ന് വരില്ല. പ്രകാശാനന്ദ സ്വാമിയാണ് മുമ്പേ നിന്നത് നയിക്കുന്നത്. കാരണം പ്രകാശാനന്ദ എന്ന് പറഞ്ഞാൽ ജാതി പറയാൻ പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം. ആദ്യം മുതലേ ഇതിൽ സ്ട്രോങ് ആയി നിൽക്കുന്നവർ രണ്ടുപേരുമാണ്. വിശുദ്ധാനന്ദ സ്വാമിയാണ് ഇതിന്റെ മുഴുവൻ സാമ്പത്തികവും ഇതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്ത വിശുദ്ധാനന്ദ സ്വാമി. ഇതിന്റെ ധാർമ്മികമായ നേതൃത്വം കൊടുത്തത് പ്രകാശാനന്ദ സ്വാമി. ഓടി നടന്നതിന് വേണ്ടിയിട്ട് കോടതിയിലും അവിടെയും ഇവിടെയൊക്കെ ഓടി നടന്നത് കൃതംബരാനന്ദയും അമയാനന്ദയും വിശ്രുതാനന്ദയും ഇവരാണ്. ഇത്രയും പേരാണ്. അത് പ്രധാനമായിട്ടും അമയാനന്ദയും ഇവരാരും പേരേ ഇല്ല. ഇവരാരും ആരും അറിഞ്ഞുമില്ല. വെറുതെ ഒപ്പിടാൻ വിളിച്ചോണ്ട് പോയ എന്നെ അങ്ങനെ അവരെഴുതത്തുള്ളൂ. അങ്ങനെ അങ്ങനെ എഴുതിക്കഴിഞ്ഞാലേ ഇന്നും അവർക്ക് പണ്ട് ചെയ്തതിന് ന്യായീകരണങ്ങൾ കിട്ടത്തുള്ളൂ. പണ്ടിവിടെ ചെയ്ത ഈ അതിക്രമങ്ങൾക്കെല്ലാം ഒരു ന്യായീകരണം കിട്ടണമെങ്കിൽ അത് തന്നെ പറയും. അപ്പോ അതിന് ഞാനിവിടെ വന്ന സമയത്ത് ഒരു സംഭവം നടന്നതാണ്. ഇവിടെ ഇതുപോലെ ഒരു ബോർഡ് മീറ്റിങ്ങും വിശുദ്ധാനന്ദ സ്വാമിയുടെ അടുത്ത് ചോദിച്ചറിയാം. എന്തോ അന്നും ഈ സ്വാമിക്കെതിരായിട്ട് വിശുദ്ധാനന്ദ സ്വാമിയുടെ നേതൃത്വം ഒരു കുറെ പേര് സച്ചിദാനന്ദ സ്വാമി ഇങ്ങനെ കുറെ പേരെല്ലാവരും കൂടെ ചോദിച്ചാൽ അവരൊരു ഭൂരിപക്ഷമായി. അപ്പൊ ഇദ്ദേഹത്തിനെ പുറത്താക്കും എന്നുള്ളൊരു സന്ദർഭം വന്നു. സന്ദർഭം വരുമ്പോഴത്തേക്ക് അന്നൊരു ദിവസം ഇവിടെ എന്തോ ഒരു പൊതുയോഗമാണോ അതോ ബോർഡ് മീറ്റിംഗോ എന്താണ് അത് വെച്ച് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് പുറത്താകും. അപ്പൊ ഞാനിവിടെ വന്ന സമയം എന്ന് വെച്ചാൽ ഞാൻ രണ്ടാമത് വന്ന സമയം ആദ്യം വന്ന സമയം. അപ്പൊ അങ്ങനെ അന്ന് അന്നേ ദിവസം അന്ന് വിശുദ്ധാനന്ദ സ്വാമി ഇവിടെയാണ്. തിരുവനന്തപുരത്തൊരു ബ്രാഞ്ച് ഉണ്ടല്ലോ കോളത്തിനടുത്ത്. അല്ല കോവളത്തിനടുത്തൊരു ബ്രാഞ്ച് ഉണ്ട് ഒന്നും പറയണം. അപ്പൊ ഇവരെല്ലാരും കൂടെ ഈ പ്രതിപക്ഷം എല്ലാരും കൂടെ അവിടെ സംഘടിച്ചിട്ട് അവിടെ മുന്നോട്ട് വരികയാണ്. രാവിലെ ഇവിടെ വന്ന് ഈ ഇവിടുത്തെ യോഗത്തിൽ പങ്കെടുക്കുക, അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക, ഈ സ്വാമിയെ സ്ഥാനഭ്രഷ്ടനാക്കുക, അതിനാണ് വരുന്നത്. ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയില്ല. എന്തോ നടക്കുന്നുണ്ടെന്നറിയാം, വലിയ ധാരണയൊന്നും. എന്തായാലും ഞാനന്ന് രാവിലെ ഇങ്ങനെ ഈ വഴി ഇങ്ങനെ തോട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഭയങ്കര ബഹളം, കാറുകളൊക്കെ ചീറിപ്പായും അട്ടഹാസം വിളി ഒക്കെ കേൾക്കും. സംഭവം എന്താണ്, വിശുദ്ധാനന്ദ സ്വാമി ഞാനപ്പോ അതുവരെ എത്തി, ഗസ്റ്റ് ഹൗസിന്റെ അതുവരെ എത്തി, ഞാൻ കൂട്ടുകൂരയിലേക്ക് പോകുന്ന വഴിയാണ്. കുറെ ആൾക്കാരുമായിട്ട് ഇവിടെ വന്ന് ഇറങ്ങി, ഒരു ഒന്നോ രണ്ടോ കാർ ലെവലിൽ എല്ലാവരും കൂടെ വന്ന് ഇറങ്ങി. വന്ന് ഇറങ്ങിയതും ഒരു ഗൂഢാസംഘം അവിടെ വന്നു. വന്നിട്ട് ഇവർക്ക് ഒരാളിന്റെ ഭൂരിപക്ഷമാണ്. അതിൽ നിന്ന് ഒരാളിനെ പരന്ത് റാഞ്ചും പോലെ ആ ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ നിന്ന് പൊക്കിയെടുത്ത് വേറെ വണ്ടിക്കകത്തിട്ട് വണ്ടി പാഞ്ഞങ്ങ് പോയി. അപ്പോൾ പിന്നെ അവിശ്വാസ പ്രമേയം പാസ്സാവത്തുള്ളൂ. ഇതൊക്കെ എവിടെയാണ് കാണുന്നത്? ചില കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ അപ്പൊ ഭയങ്കര ബഹളം. ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയപ്പോ വിശുദ്ധാനന്ദ സ്വാമി ഇന്ന് കരയുന്നു. സ്വാമിയുടെ ഭൂരിപക്ഷം പോയി. ബാക്കി കൂടെ ഒന്ന് സ്വാമിയാരൊക്കെ ഇങ്ങനെ എന്താ സംഭവിച്ചെന്ന് ആർക്കും പിടികിട്ടില്ല. ഇത് ഭയങ്കര ഒരു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനാണ്. എവിടെ ഒന്ന് ഇറങ്ങുന്നു, ഗൂണ്ടകൾ വളയുന്നു. അപ്പൊ വിശുദ്ധാനന്ദ സ്വാമി അവരെ തൂക്കി എറിഞ്ഞ് സ്വാമി ദൂരെ ചെന്നു. ഈ സ്വാമി കൊണ്ടങ്ങ് പോയി. അപ്പൊ ഞാൻ ഉടനെ എന്താ ഞാൻ വിചാരിച്ചത്, ഇതെന്തോ ഭയങ്കര ഒരു എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചു. ഇത് രണ്ട് ഗ്രൂപ്പ് എന്നൊക്കെ അറിയാം, എന്നാലും എനിക്ക് വ്യക്തമായില്ല. ഞാൻ വിചാരിച്ച എന്തായാലും പ്രധാന സ്വാമി എടുത്ത് തന്നെ ചോദിക്കാം. ഞാൻ നേരെ വന്ന് മുറി ചെന്നപ്പോ ആ സ്വാമിയില്ല. ഞാൻ തിരിച്ചു വന്നപ്പോ ഇത് ഇവിടെ ഈ വരാന്തിയിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ജനലിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഈ സ്വാമി നിൽക്കുകയാണ്, അങ്ങോട്ട് നോയിക്കൊണ്ടിരിക്കുകയാണ്, സംഭവവികാസങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കും. ഞാൻ ചോദിച്ചു അവിടെ ചെയ്തോ സ്വാമി എന്തോ ആരോ പിടിച്ചോണ്ട് പോയെന്നൊക്കെ പറയുന്നത് എന്താണ്? ഞാനും കേട്ടു അത് നമ്മുടെ ഒരു സ്വാമിയുടെ വന്നിറങ്ങിയപ്പോ സ്വാമിയുടെ പരിചയക്കാരോ വന്ന് സ്വാമി വിളിച്ചോണ്ട് പോയെന്നാണ് ഞാൻ അറിഞ്ഞത്. ഇത്രയേ ഉള്ളൂ എന്നെന്തിനാ ഇവര് ബഹളം വയ്ക്കുന്നതൊക്കെ? സ്വാമിമാർക്ക് ഒരു ബോധമില്ല, അവര് ചെറിയ കാര്യത്തിനും ബഹളം വയ്ക്കുന്നത് സ്വാമിയുടെ പരിചയക്കാരോ വിളിച്ചോണ്ട് പോയതാണ്, വേറെ പ്രശ്നമൊന്നും. പിന്നെ മറ്റൊരു കൂടെ വന്നോ ഇല്ലയോ എന്നറിയുന്നില്ല, എന്തായാലും പ്രശ്നം പൊളഞ്ഞു. വളരെ പ്രത്യക്ഷമായി ഗൂണ്ടകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ശരിക്കുള്ള സംഭവം എനിക്ക് പിടികിട്ടിയത്. ഇതുപോലെ അതും അതിനും മോശമായ കാര്യങ്ങളും ഒക്കെ ഇവിടെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇതൊക്കെ കുറെ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ ബൾബ് കത്തുന്നത്, ഇതൊക്കെ ശരിയല്ല. ആദ്യം നമ്മളീ പറയുന്നൊക്കെ നമ്മൾ വിശ്വസിച്ചു, ഇത് ചെറിയ കാര്യങ്ങൾ ഈ സ്വാമിയാരെല്ലാം കൂടിയിട്ട് വഷളാക്കുകയാണ്, അല്ലാതെയൊന്നുമില്ല. അപ്പോൾ അധികാരം എന്ന് പറയുന്ന ഈ അധികാരം മോഹിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും സ്വന്തം അധികാരം നിലനിർത്തുക, അതുകൊണ്ട് വലിയ വലിയ സ്വപ്നം. അബ്ദുൽ കലാം പറയുന്ന പോലെ സ്വാമിമാർക്കൊക്കെ വലിയ വലിയ സ്വപ്നങ്ങളാണ്. ഇവിടെ എന്തെങ്കിലും ആയാൽ പോരെ, പിന്നെ ഇതിന്റെയും മേളിലാവണം, വലിയ വലിയ സ്ഥാനങ്ങൾ. അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ വരെ പോകും. പിന്നെ കുറച്ച് ഇതിന് പറയും ഇവിൽ ജീനിയസ് എന്ന്. ഇതൊക്കെ ചെയ്യുന്നതിന് ഒരു ബുദ്ധിയും കഴിവൊക്കെ ഉള്ളവർക്കേ പറ്റൂ. നിങ്ങളെ കൊണ്ടൊക്കെ അത് പറ്റുമെന്നുള്ളതിന് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. ബുദ്ധിയും കഴിവുള്ളവർക്ക് ഇത് പറ്റും, പക്ഷെ ആ ജീനിയസുകൾക്ക് ഇത് പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാസ്റ്റർ പ്ലാൻ ചെയ്യാനും പിടിച്ചെടുക്കാനും എതിരാളികൾ പോകുന്നു. പക്ഷെ അതിന് ഇവിൽ ജീനിയസ് എന്ന് ആ ജംബൂക ബുദ്ധി എന്നും പറയാം മലയാളത്തിൽ. ജംബൂകൻ എന്ന് വെച്ചാൽ കുറുക്കൻ, കുറുക്കൻ കുറുക്കൻ പൂളനെന്നും പറയുന്നില്ല, അതിന്റെ ബുദ്ധി അങ്ങനെ ജംബൂക ബുദ്ധി. ഇത് നിങ്ങളെ കൊണ്ടൊന്നും പറ്റിയില്ലെങ്കിലും ഈ ശബ്ദം എങ്ങനെ പഠിച്ചു വെച്ചേക്കണം. ഇതൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാൻ പറ്റും. ക്രിമിനൽ മാസ്റ്റർ മൈൻഡ്, ക്രിമിനൽ മാസ്റ്റർ മൈൻഡ് എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു പ്രത്യേക കഴിവുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോ ഇങ്ങനെ വരുമ്പം പിന്നെ ബാക്കിയുള്ളവരെ പാവങ്ങളെ സംബന്ധിച്ച് രണ്ടു വഴിയേ ഉള്ളൂ. ഒന്നുകിൽ ഇതിനെല്ലാം ജയ ജയ പാഹിമ എന്ന് പാടിക്കൊണ്ടിരിക്കുക. കാരണം അവനവന്റെ തടി സുരക്ഷിതമാക്കിയാൽ പോരെ, ആവശ്യമില്ല. ഇതുപോലെ ജീവിതത്തിൽ റിസ്കിനൊക്കെ എന്തിനാ ഇറങ്ങി പുറപ്പെടുന്നത്? പലരും എന്നോട് ചോദിക്കണം ഈ ശിവൂരി നന്നാക്കേണ്ട ആവശ്യം സ്വാമിക്ക് എങ്ങനെ വന്നു? എന്നോട് കേരളത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന കരുണാകരൻ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചതാണ്, രണ്ടു തവണ ചോദിച്ചിട്ടുണ്ട്. സ്വാമി എന്തിന് ശിവൂരി നന്നാക്കാൻ പോയി എന്ന് വെച്ചാൽ, സ്വാമി എന്ന് പറഞ്ഞാൽ എന്റെ അണ്ടർഗ്രൗണ്ട് അണ്ടർലൈൻ ഉണ്ട് വേറെ, മനസ്സിലായ? ഇങ്ങനെയുള്ള ഒരു സ്വാമി എന്തിന് ശിവൂരി നന്നാക്കാൻ പോയി? ഡൽഹിയിൽ കേരള ഗവസി വെച്ച് ഒരുപാട് പേര് മുമ്പ് വെച്ച് എന്നോട് ചോദിച്ചതാണ്, സ്വാമി എന്തിന് ശിവൂരി നന്നാക്കാം? അതിന്റെ ഉത്തരവാദിത്വം എങ്ങനെ സ്വാമിക്ക് വന്നു? അതല്ല ഈ പ്രശ്നമൊക്കെ വന്നത് എന്ന് എന്നോട് ചോദിച്ച. ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുതുന്ന ഒരാളുമാണ്. അതൊക്കെ അവരുടെ അവരെയൊന്നും കുറ്റം പറയാൻ പറ്റുള്ളതാണ്. അതൊക്കെ അവരുടെ രാഷ്ട്രീയം, അവരുടെ രാഷ്ട്രീയത്തിന് എന്തൊക്കെ ആവശ്യമുണ്ട് അവര് അതെല്ലാം അനുസരിച്ച് സ്വാമിമാരവിടെ പോകുന്നിടത്താണ് പ്രശ്നം. അതാണ് ഇവിടെ ഈ ഇലക്ഷനും അങ്ങനെ നിങ്ങൾക്ക് കേട്ടിരിക്കുക അസുഖമുള്ള ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് തോന്നി ഈ സ്വാമിമാരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഗ്രൂപ്പാക്കി നിർത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹം തന്നെയാണ് ഈ പാനൽ സമ്പ്രദായം ഇവിടെ കൊണ്ടുവരുന്നത്. പാനൽ സമ്പ്രദായം കൊണ്ടുവരുന്നത് അതായത് ആൾക്കാരെ രണ്ട് ഗ്രൂപ്പാക്കാൻ വേണ്ടി പാനൽ കൊണ്ടുവന്നു. അല്ല ഇദ്ദേഹം കൊണ്ടുവന്നാണ് ആദ്യത്തെ ഇവിടുത്തെ പാനൽ കൊണ്ടുവന്നത്. ഇദ്ദേഹത്തിനൊരു ഇതുകൊണ്ട് ഇങ്ങനെ സ്വാമിമാരുടെ കഴിവുകളും പറഞ്ഞ് അവരെപ്പോഴും പരിഹസിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്വാമിയെ കെട്ടിയ അവരെ അടുത്ത് വിളിച്ചിരുത്തിയപ്പോഴും മറ്റ് ഗൃഹസ്ഥന്മാരെ ഉപയോഗിച്ച് അവരെ ഇങ്ങനെ കളിയാക്കി കളിയാക്കി കളിയാക്കി വധിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ഏറ്റവും വലിയ വിനോദം. അങ്ങനെ ഒരു ദിവസം ഈ കളിയാക്കി വധിക്കുന്ന സമയത്ത് പറഞ്ഞ് കേട്ടതാണ്. ചിലപ്പോൾ ഞാനും കേൾവിക്കാരനായി ചെന്നിരിക്കും, എന്നെ അങ്ങനെ വധിച്ചിട്ടില്ല, ഞാൻ ഇരുന്ന് കൊടുക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ പറയുന്ന കേട്ടാണ് ഇദ്ദേഹം ആദ്യമായിട്ട് ഇവിടെ പാനൽ അവതരിപ്പിച്ചത്. അന്ന് ഇദ്ദേഹം ഒന്നുമല്ല, ഇവിടെ ബ്രഹ്മവിദ്യയുടെ കേന്ദ്രമാണ്, അത് സന്യാസീകരിച്ചു, അത്രയൊക്കെ ഉള്ളു. അപ്പോ ഇവിടെ ബ്രഹ്മവിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ഭരണം തുടങ്ങി, ഭരണോട്ടി മറിക്കാനും ഒക്കെ തുടങ്ങി. അപ്പോ പാനല് അവതരിപ്പിച്ച് പ്രകാശാനന്ദ സ്വാമിയാണ് സെക്രട്ടറി ആകേണ്ടതാണ്. അപ്പോ ഈ പാനൽ അവതരിപ്പിച്ച് പാനലാണെന്ന് പറഞ്ഞു, പക്ഷെ പ്രകാശാനന്ദ സ്വാമിക്ക് ഒന്നും മനസ്സിലായില്ല ഇതെന്താണെന്ന്. കാരണം ഇവരാരും ഈ പാനലെന്ന് പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോ ഇതുപോലെ മീറ്റിംഗ് നടക്കുകയാണ്. അന്ന് 20 സച്ചിദാനന്ദ സ്വാമിയുടെ ചോദിച്ചാൽ എന്റെ വർഷവും കൃത്യമായി പറഞ്ഞു 69 മറ്റാണെന്ന് സ്വാമിക്കറിയാം. അപ്പൊ ഈ പാനൽ അവതരിപ്പിക്കുക, കുറച്ച് പേരുണ്ട് ഇവിടുത്തെ സ്വാമിമാരുണ്ട്, ഇദ്ദേഹം പാനൽ അവതരിപ്പിച്ച് എല്ലാവരും കൂടെ അങ്ങ് പാസ്സാക്കി. അപ്പോ എല്ലാവരും ഒപ്പിട്ട് ഇത് കഴിഞ്ഞപ്പോഴാണ് പ്രകാശാനന്ദ സ്വാമി ചോദിക്കുന്നത്, അപ്പൊ നമുക്ക് സെക്രട്ടറിയും പ്രസിഡന്റും തെരഞ്ഞെടുക്കണ്ടേ? ഇദ്ദേഹം തന്നെ പറഞ്ഞു ഇരുന്നിച്ചിരിക്കുന്ന. അപ്പോ സ്വാമി അത് കഴിഞ്ഞു, അതങ്ങനെ കഴിഞ്ഞു ഇതുവരെ തെരഞ്ഞെടുക്കുക സ്വാമി, അതാണ് ഈ പാനൽ എന്ന് പറയുന്നത്. ഇനി അവരാ തെരഞ്ഞെടുക്കുന്നത്, പാനല്ല അതെന്തോന്നു ആദ്യത്തെ പാനൽ വരുന്നത്. ഇന്നും ഒരു വലിയ ആഘോഷിച്ച് കൊണ്ടു കിടക്കുന്നു, വോട്ട് പിടിക്കുന്നു. ഇല്ല ഇല്ല ഇല്ല, അതൊന്നുമില്ല, അത് നിങ്ങള് തെറ്റായി ധരിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് ഇത് വന്നത്, അന്ന് മുതൽ തന്നെ പാനലായി. അപ്പോ ഇതൊക്കെ സൊസൈറ്റികളിൽ നടക്കുന്ന സംഭവം, കോപ്പറേറ്റീവ് സൊസൈറ്റികളിലും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നതാണ് ഈ പാനൽ. അത് ഇതിനു വേണ്ടിയിട്ടാണ്, ഒരു സ്ഥലത്തെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഓരോരുത്തർ ചെയ്യുന്ന പണിയാണ്. കോടതി എന്ന് പറയുന്ന ഇവിടെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കീം സൂട്ട് ഫയൽ ചെയ്തു. അത് ആദ്യം ആ കേസിന് പോയത് കുമാരസ്വാമി സന്യാസിയായി ആണ്, പിന്നെ അത് രാജിയായി കീഴ്ക്കോടതിയിൽ, പിന്നെ അതിനെതിരായിട്ട് പിന്നെ ആനന്ദതീർത്ഥർ അപ്പീൽ കൊടുത്ത് ആ അപ്പോഴാണ് സ്കീം, കേരള ഹൈക്കോടതിയാണ് ഇവിടുത്തെ ട്രസ്റ്റ് സ്കീം ഉണ്ടാക്കിയിരുന്നത്. അതനുസരിച്ചിട്ടാണ് ഇവിടുത്തെ ഭരണം നടക്കുന്നത്. അപ്പൊ അതിനാണ് സ്കീമെന്ന് പറയുന്നത്. അവിടെ എന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കണമെന്നേ ഉള്ളൂ. ഇതുപോലെയുള്ള കോലാഹലങ്ങളൊന്നും കാണിക്കണമെന്നും പാനൽ അവതരിപ്പിക്കണമെന്നും സന്യാസിമാരിൽ നിന്നും ട്രസ്റ്റിനെയും ട്രസ്റ്റിൽ നിന്നും പ്രസിഡന്റ് സെക്രട്ടറി ഇവരെയൊക്കെ തെരഞ്ഞെടുക്കണം, ഇത്രയേ ഉള്ളൂ. അതങ്ങനെയാണ് അതിനുശേഷം നടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അച്യുതാനന്ദ സ്വാമി, ശങ്കരാനന്ദ സ്വാമി ഇവരൊക്കെ പിന്നെ ആ ക്രമമനുസരിച്ച് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വരുമ്പോഴാണ് ഇതേ രംഗപ്രവേശം തുടങ്ങി. ചെയ്തതിന് ശേഷമാണ് പാനൽ വരുന്നത്. പാനൽ വന്നതിന് ശേഷമാണ് ഈ വിഭാഗീയ സന്യാസിമാർ രണ്ട് ഗ്രൂപ്പാകുന്നു. ആ പാനൽ വന്ന ആ കൂട്ടത്തിലാണ് വിശുദ്ധാനന്ദ സ്വാമി, സച്ചിദാനന്ദ സ്വാമി, സുധാനന്ദ സ്വാമി എന്ന് പറയുന്ന ഇവിടുത്തെ ആദ്യ ബ്രഹ്മവിദ്യാ ബാച്ചിലുണ്ടായിരുന്ന സന്യാസിമാരെല്ലാം വഴിയാധാരമാകുന്നു. അവരെല്ലാം പുറത്താക്കി ആ കുറവ് നിർത്താൻ വേണ്ടി ഗൃഹസ്ഥന്മാരെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് സന്യാസം കൊടുത്ത് മെമ്പറാക്കി ഭൂരിപക്ഷം. ഉണ്ടാക്കി എന്ത് ഇതൊക്കെ കൊണ്ട് ശിവഗിരിക്ക് എന്ത് നേട്ടം ഉണ്ടായി എന്ന് ചോദിച്ചു. കാര്യമായ ഒരു നേട്ടം ഉണ്ടായി. ഇവിടെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ നേട്ടം ഈ ശിവഗിരി നിങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെ ഈ 10-15 വർഷത്തിനും ഉണ്ടായതാ. അതിനുമ്പ് ഇവിടെ ഒരു മാറ്റം വന്നെന്ന് പറയുന്നത് ചില കാശുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നിട്ട് സ്വമേധയാ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. എന്നാ അങ്ങനെ വന്നതും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു കുറച്ച് പ്രായമുള്ള ഒരു സ്ത്രീ, അവർ ആധ്യാത്മികമായിട്ടൊക്കെ വലിയ താല്പര്യമുള്ള ഒരു സ്ത്രീ, അവരിവിടെ വന്നു. ഇത് 80 മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവരിവിടെ വന്നിട്ട് അന്ന് ബ്രഹ്മവിദ്യാലയത്തിന് 25,000 രൂപ സംഭാവന ചെയ്തു. അപ്പോൾ ഈ പൈസ ക്യാഷായിട്ടാണ് കൊടുത്തത്. അന്നിവിടെ ഒരു അന്ന് സന്യാസിയായില്ല, പിന്നീട് വേദാന്താനന്ദ എന്ന് പറഞ്ഞ ഒരു സ്വാമി ഉണ്ടായിരുന്നു. ഇദ്ദേഹം ഈ സ്വാമിയും കൂടെ വിളിച്ചു കൊണ്ടുപോയി ഇടുക്കിയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പൈസ ഉണ്ട്, ഇവിടുത്തെ അക്കൗണ്ടിലെ പൈസ എടുത്തില്ല. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇവിടെ ഈ ബ്രഹ്മവിദ്യാലയത്തിന് പറ്റിയൊരു അന്തരീക്ഷമല്ല, ഇവിടെ ആളും ബഹളവും ഒക്കെയാണ്, അപ്പോൾ നമുക്ക് ഏകാന്തമായ ഒരു സ്ഥലത്ത് തുടങ്ങാമെന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുവരും. അത് കഴിഞ്ഞിട്ട് ആ പൈസ എടുത്ത് ഇദ്ദേഹത്തിന്റെ പേരിലായിട്ട് വേദാന്താനന്ദ എന്നോട് പറഞ്ഞാണ്, അതായത് വേറെ ഇതൊന്നും എടുത്ത് അവിടെ ഒരു സ്ഥലം വാങ്ങി. മുനിയറ എന്ന് പറയുന്ന സ്ഥലത്ത് ആ പൈസ എടുത്ത് ഒരു സ്ഥലം വാങ്ങി. ആരുടെ പേരിൽ വാങ്ങി എനിക്കറിയില്ല. പിന്നെ അതൊക്കെ ശിവഗിരിക്ക് കൊടുത്തെന്നോ എന്തോ കേൾക്കുന്നു. അവിടെ ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള തിരുമറികൾ ചെയ്യും. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വന്നാലും അത് പൊതുവെ ശിവഗിരിയിലുള്ള സ്വാമിമാർക്ക് ശിവഗിരിയിൽ വിശ്വാസമുണ്ട്. ആ വിശ്വാസം ഇല്ലാതാക്കിയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളും ആൾക്കാരെ പുറത്താക്കി അകത്താക്കി അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ഉണ്ടാകുമ്പോൾ ആൾക്കും വിശ്വാസമില്ലാതെ. അപ്പോഴാണ് ആൾക്കാർ ശിവഗിരി വിട്ട് പുറത്തു പോയി സ്വതന്ത്രമായി താമസിക്കുന്നത്. ഇവിടെ നിന്നാലും ജീവിതത്തിനൊരു സെക്യൂരിറ്റി ഇല്ല, ഒരു ഇൻസെക്യൂരിറ്റി ആൾക്കാർക്ക് ഫീൽ ചെയ്യും ഈ അടിയും പിടിയും പോലൊക്കെയാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയി സ്വന്തമായി താമസിക്കുന്നു തോന്നും. അതൊക്കെ ഇതിന് ശേഷം ഉണ്ടായ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ പാനലും വന്നു. വാസ്തവത്തിൽ ഇങ്ങനെയുള്ള ഈ സ്ഥാപനങ്ങളിലൊന്നും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ സന്യാസി എന്ന് പറയുന്നത് എങ്ങനെയാ സ്ഥാനാർത്ഥിയാകുന്നത്? സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ഥാനത്തെ അർത്ഥിക്കുന്നുണ്ട്. അതെങ്ങനെയാ ഒരു സന്യാസി സ്ഥാനാർത്ഥിയാകുന്നത്? സന്യാസി ഒരിക്കലും സ്ഥാനാർത്ഥിയാവണ്ട. സന്യാസി എന്തിനാ നോമിനേഷൻ കൊടുക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. സന്യാസി ഒരിക്കലും നോമിനേഷൻ കൊടുത്ത് സ്ഥാനാർത്ഥിയാവേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യും? കുറച്ച് സന്യാസിമാരുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? എത്ര പേര് ആവശ്യമുണ്ടോ അവരെ തിരഞ്ഞെടുക്കുന്നു. അതിന് ഒരു സ്ഥാനാർത്ഥിയുടെ ആവശ്യം തോന്നും? അതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങളിപ്പോൾ ഇത്രയും പേരോടെ ഇരിക്കും, ഞാനും ഇരിക്കും. നിങ്ങളുടെ ഒരു ലീഡറെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളാരും നോമിനേഷന്റെ ആവശ്യമില്ല, നിങ്ങൾ സ്ഥാനാർത്ഥിയാവേണ്ട കാര്യമില്ല. പിന്നെ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരുടെ തീരുമാനിച്ചാൽ മതി ഒരാള്. നിർദ്ദേശിച്ചാൽ മതി. പിന്താങ്ങേണ്ട ആവശ്യമില്ല. പിന്താങ്ങുന്ന എന്തിനാ? പിന്താങ്ങുന്ന നോമിനേഷൻ കൊടുക്കുമ്പോഴാണ് പിന്താങ്ങുന്നത്. തിരഞ്ഞെടുക്കുമ്പം പിന്താങ്ങേണ്ട ആവശ്യമില്ല. ഇത്രയും കാലം SNDP-യിലൊക്കെ വന്നിട്ട് ഇതൊന്നും പഠിച്ചില്ലേ? അതിലെന്തോ വലിയ നേതാവൊക്കെ ആയിരുന്നു. നോമിനേഷൻ ഉണ്ടെങ്കിലേ പിന്താങ്ങേണ്ട ആവശ്യമുള്ളു. തിരഞ്ഞെടുക്കുന്നിടത്ത് ആരും പിന്താങ്ങുണ്ട. ഇപ്പോൾ 50 പേരുണ്ടെന്ന് വെച്ചോ, 50 പേരിൽ നിന്ന് 10 പേരെ തിരഞ്ഞെടുക്കണം. അപ്പൊ ഈ 50 പേരും കൂടെ 10 പേരെ തിരഞ്ഞെടുത്താൽ മതി. അത് എങ്ങനെ? ഒരു സമന്വയം വേണ്ട. നിങ്ങൾ എനിക്കിപ്പോ ഇഷ്ടമുള്ള, ഞാൻ എനിക്ക് ഇഷ്ടമുള്ള 10 പേർക്ക് ഞാൻ വോട്ട് ചെയ്യും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള 10 പേർക്ക് വോട്ട് ചെയ്യും. സ്ഥാനാർത്ഥികൾ ആരും ഇല്ല. സ്ഥാനാർത്ഥി എന്ന് ഏറ്റവും കൂടുതൽ വോട്ട് കൊടുക്കുന്ന 10 പേരെ എടുക്കാം. സ്ഥാനാർത്ഥിയും ഇല്ല, സ്ഥാനത്തെ അർത്ഥിക്കുന്ന ഒരാളും ഇല്ല. മനസ്സിലായോ? അങ്ങനെ ആ എന്ന് വെച്ചാ ഇപ്പൊ എനിക്ക് ഞാൻ എനിക്കിപ്പോ ഞാനാണ് ഇതിൽ വരണമെന്ന് നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യും, ഞാനും വോട്ട് ചെയ്യും. ഞാൻ എനിക്കും ഒരു വോട്ടിടും, ഞാൻ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വോട്ടിടും. അപ്പൊ എനിക്ക് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ഞാൻ വരും. അല്ല, ഇനി എനിക്ക് ആഗ്രഹമില്ലെങ്കിൽ ഞാൻ എനിക്ക് വോട്ടെടുത്തില്ല, ബാക്കിയുള്ളവർക്കിടും. പിന്നെ വരുന്നിടത്ത് ഇതേ തന്നെ ചെയ്താൽ മതി, ഇതേ രീതി തന്നെ. അതില് വീണ്ടും 10 പേരിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 10 പേര് അവർ വോട്ട് ചെയ്യണം. അതിൽ ഫസ്റ്റ് കിട്ടുന്ന ആള് പ്രസിഡന്റ്, സെക്കൻഡ് കിട്ടുന്ന ആള് സെക്രട്ടറി, തേർഡ് കിട്ടുന്ന ആള് ട്രഷറിൽ നിന്നൊരു ധാരണ മുമ്പേ ഉണ്ടാക്കണം. എന്നാലും പ്രശ്നമൊന്നുമില്ല. അപ്പൊ അവിടെ ആര് സ്ഥാനത്തെ അർത്ഥിക്കുന്ന ഒരാളില്ല, നോമിനേഷനില്ല, പിന്താങ്ങുന്നില്ല. ഇതൊക്കെ വളരെ ഈസിയായി ചെയ്യാവുന്ന കാര്യമാണ്. ഇത്രയും അടിയും പിടിയും കാശ് മുടക്കുക, ഓരോരുത്തർക്കും പൈസ കൊടുത്ത് വോട്ട് വാങ്ങിക്കുക, കാറും പിടിച്ചും കൊണ്ട് വോട്ട് പിടിക്കാൻ നടക്കുക, എത്ര നാണം കെട്ട പരിപാടികളാണ് ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ നമ്മുടെ പ്രബുദ്ധരായ സ്വാമിമാര് ഇതൊക്കെ ഞാനിങ്ങനെ ഇരുന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ പറയുക എന്നുള്ളതിനെ പറയുന്നതിനകത്ത് വേറെ വോട്ട് കൊടുത്തതൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള നല്ല ആശയങ്ങളുണ്ടെന്ന് ഞാൻ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ചെയ്യാം, ഈ ബഹളമൊന്നും ഇല്ലാതെ വോട്ട്. അപ്പോൾ വോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വോട്ടിംഗ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കുക. പാനല് വരുന്നതിന് എന്തെന്ന് വെച്ചാൽ എല്ലാവരും കൂടെ കൂടി ചേർന്നിരിക്കും. അപ്പോൾ ഒരാൾ വേറൊരാളുടെ പേര് പറയും, മനസ്സിലായോ? മറ്റൊരാളെ പിന്താങ്ങും. ഇത് അതിൻ്റെ ആവശ്യമില്ല. പേര് പറയുക എന്ന് പറയുന്നതാണ് നോമിനേഷൻ. പിന്താങ്ങും, ഇത് നോമിനേഷന്റെയും പിന്താങ്ങളുടെയും ആവശ്യമില്ല. നമ്മൾ ശരിക്കും വോട്ട് തന്നെ ചെയ്യുക, തിരഞ്ഞെടുക്കുക. എങ്ങനെ? എല്ലാവരും ഒരു കണക്കിൽ സ്ഥാനാർത്ഥികളാണെങ്കിൽ എല്ലാവരും സ്ഥാനാർത്ഥികളാണ്. സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ആരും സ്ഥാനാർത്ഥിയല്ല. ഏതുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. കൂടുതൽ വോട്ട് കിട്ടുന്നവരല്ലേ വരുന്നത്. അപ്പൊ ഏതുണ്ടോ എന്നെങ്കിലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നയാളല്ലേ ഭരണത്തിൽ. ഈ 10 പേരോ വരുന്ന പേരോ വോട്ട് കൂടുതൽ കിട്ടുന്നതനുസരിച്ചല്ലേ വരത്തുള്ളൂ. പക്ഷെ ഒരാൾ സ്ഥാനാർത്ഥിയല്ല, ഞാൻ സ്ഥാനാർത്ഥിയാണ്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാലും വോട്ട് ചോദിച്ചു പോകേണ്ട കാര്യം. അപ്പോ എന്താ സംഭവിക്കുന്നത്? സമ്മതനായ ആൾക്കാരെ എല്ലാവരും കൂടെ ചേർന്ന് തിരഞ്ഞെടുക്കും. നോമിനേഷൻ ശരിക്കും ജനാധിപത്യമാണ്. അപ്പോൾ വോട്ടിങ്ങും നടക്കും. ഏത് എവിടത്തെ പാനലെന്ന് പറയുന്നത് ഭയങ്കരമായ കുഴപ്പമല്ലേ? അത് വെറും പക്ക രാഷ്ട്രീയമില്ല, വെറും തറ ലെവൽ രാഷ്ട്രീയമില്ല. പാനൽ കൊണ്ടുവന്നതന്നെ ഇത് പിടിച്ചെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നേ, അതിങ്ങനെ ശരിയാകും? പാനൽ ഇവിടെ വരുന്ന അതൊക്കെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയത്തിലായാലും കോപ്പറേറ്റീവ് സൊസൈറ്റികളിലായാലും എവിടെയായാലും പാനൽ അവതരിപ്പിക്കുക എന്നുള്ള എന്റെ അർത്ഥം ഭരണം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഈ സന്യാസിമാരെന്ത് ഭരണം പിടിച്ചെടുക്കാനും? സന്യാസിമാരെന്തിനാ ഭരണം പിടിച്ചെടുക്കുന്നു? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ വോട്ട് ചെയ്യാതിരുന്ന പോലെ. പിന്നെ പറയുന്നത് അത് ഒരു ഇതിനെതിരായി പറയാം, കഴിവില്ലാത്തവർ വരും, ധാർമ്മികതയില്ലാത്തവർ വരും, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോൾ സന്യാസിമാരൊക്കെ ധാർമ്മിക ബോധമില്ലാത്തവരാണ്, കഴിവില്ലാത്തവർ കാണും. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും അറിയാമല്ലോ. അപ്പോൾ എല്ലാവരും അവരവരുടെ ധാർമ്മിക ബോധം വെച്ച് തന്നെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണം, ധാർമ്മിക ബോധം വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ ഒരു ബോധമില്ലാത്തവരൊന്നും അല്ലല്ലോ. ഒരാൾ സന്യാസി ആയി കഴിഞ്ഞാൽ എന്തായാലും അതൊക്കെ കുറച്ച് ബോധമൊക്കെ കാണും. പിന്നെ ഇങ്ങനെ അധികാരത്തോടെ ഒരു മോഹം വരും, കുറച്ച് സ്വാർത്ഥതയൊക്കെ വരും. പക്ഷെ അതൊന്നും വിജയിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പിന്മാങ്ങും. ഇങ്ങനത്തെ വളമുണ്ടെങ്കിൽ വളരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അധികാരമോഹം ഇതൊക്കെ പറയും. ഞാൻ വളമില്ലെങ്കിൽ അതൊന്നും വളരത്തില്ല. അപ്പോ ധാർമ്മിക ബോധമില്ലാത്ത സന്യാസിമാരൊന്നുമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും കാണും, ഇതൊക്കെ നന്നായി പോണമെന്നും എല്ലാവർക്കും ആഗ്രഹം കാണും. സന്യാസിമാര് മോശക്കാരൊന്നുമല്ല. പിന്നെ ഈ സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ഇവരെ ഓരോരുത്തരും ഇങ്ങനെ കൂടെ നിർത്തുന്നതാണ്. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നമ്മൾ ഓരോരുത്തർ സംസാരിച്ച മനസ്സിലാക്കുക, എല്ലാവരും നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവരാ, നേരെ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാ. പക്ഷെ ഓരോ കമ്പനി പെടുമ്പോ, നിങ്ങൾ സ്കൂളിലും കോളേജിലൊക്കെ വിളിക്കുമ്പോ കൂട്ടുകാരുടെ കൂടെ ചേരുമ്പോ ബസ്സിന് കല്ലെറിയും. ഒറ്റയ്ക്കാണെങ്കിൽ ഒരു ബസ്സിനും ആരും കല്ലെറിയത്തില്ല. അതുപോലെയുള്ള ഇതും കൂടിച്ചേരുമ്പം വരുന്ന ചില പ്രത്യേകതകൾക്ക് അപ്പുറം സന്യാസിമാര് അങ്ങനെ മോശക്കാരൊന്നുമില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കാനും ഇതിനൊക്കെ ആളുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും, വേറെ പ്രശ്നം ഇതാണ്, ആരെങ്കിലും ഈ കൂട്ടത്തിൽ നിന്ന് വഴിതെറ്റി പോയാൽ ഇന്നില്ലെങ്കിൽ നാളെ അത് ചോദിക്കാനും ആളുകൾ, അതിനെ ചോദ്യം ചെയ്യാനും ആളുണ്ടാവും. ഒരാൾ വഴിതെറ്റുന്നു, വേറൊരാൾ ചോദിക്കുന്നു, സമൂഹത്തിൽ അത് കലാപമായി വരും. അതിന് അധികാര തർക്കമെന്നോ പിടിച്ചെടുക്കലെന്നോ ഇങ്ങനെയൊക്കെ സമൂഹം കാണും. അതുകൊണ്ട് എന്തായാലും വഴിതെറ്റുന്നത് ആർക്കും നല്ല, വഴിതെറ്റിയാൽ ചോദ്യം ചെയ്യല്, ചോദ്യം ചെയ്യല് വരുമ്പോൾ കലാപം, അത് പിന്നെ ഒഴിവാക്കാൻ വയ്യാതെ. അതുകൊണ്ട് അത് മുൻകൂറി കണ്ട് എന്ത് ചെയ്യണം, അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും അങ്ങനെയുള്ള ആരെങ്കിലും അങ്ങനെ ഇവിൽ ജീനിയസുകൾ ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുക, അവർക്ക് വളം വയ്ക്കാതിരിക്കുക. അപ്പൊ തനിയെ തന്നെ നന്നായി കൂടും, എല്ലാവരും നന്നാവും, ആരും മോശക്കാരൊന്നുമില്ല. നിങ്ങൾ കൂടുതൽ, ഒരാൾ കൂടുതൽ സമർത്ഥനാകുന്ന എന്താണ്, ബാക്കിയുള്ളവർ മണ്ടന്മാരാണെന്ന് തോന്നുമ്പോഴാണ്, മനസ്സിലായി, അങ്ങനെ തോന്നൽ വരുമ്പോഴാണ് ഒരാൾ കൂടുതൽ സമർത്ഥന. മറ്റുള്ളവർക്ക് സാമർത്ഥ്യമുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയാൽ ഒന്നാമത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ആദ്യകാലത്തൊക്കെ പൊതുവെ അധികം വിദ്യാഭ്യാസമുള്ളവരൊക്കെ കുറവായിരുന്നു, സാമൂഹ്യ ബോധമുള്ളവർ കുറവായിരുന്നു. അപ്പോൾ കുറച്ച് വിദ്യാഭ്യാസവും ഇതുപോലെയുള്ള ഇവിൽ ജീനുമൊക്കെ ഉള്ളവർ വന്നപ്പോൾ ആ അവസരം അവർ ഉപയോഗിക്കുകയും ബാക്കിയുള്ളവരെയൊക്കെ ഇതാക്കുകയും ചെയ്തു. അതൊക്കെയാണ് സംഭവിച്ചത്. ഒന്നും ശുഭയോഗിതൊന്നും നല്ലതല്ല, ഗുരുവിന്റെ പ്രസ്ഥാനത്തിന് ചേർന്ന കാര്യങ്ങളല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാനില്ലാതായാലും ഞാൻ പറഞ്ഞ ഈ കാര്യം കാണുമല്ലോ, അതെന്തായാലും കാണും. പണ്ടൊക്കെ പറഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ വായു ലയിച്ചു പോകും. പണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചോദ്യം ചെയ്യും ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഇതുപോലെ പൊതു സമൂഹത്തിൽ വന്നപ്പോ ഈ പറയുന്ന ആൾ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന മുഴുവൻ പച്ച കള്ളമാണ്. നോക്ക്, നമ്മള് ഒരു കാര്യം എന്താണോ ഉള്ള കാര്യം ഉള്ളതുപോലെ നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നമ്മുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നതിന് എന്റെ ധൈര്യം വേണം, പറയണേ ഈ പറയുന്ന മുഴുവൻ പച്ച കള്ളമാണ്, ഇതിൽ യാതൊരു സത്യമില്ലാന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയക്കാരെ പോലെ നമുക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിലേ അതിശയമാണ്. ഇങ്ങനെയും മനുഷ്യരുണ്ടോ? അപ്പോഴാണ് നമ്മൾ ഓരോ തിരിച്ചറിയുന്നത്, ഇത്രയൊക്കെ എങ്ങനെ ഒരു മനുഷ്യന് പറയാൻ കഴിയുന്നു. പിന്നെ ഇവരുടെ ജീവിതത്തിനൊക്കെ എന്താ അർത്ഥമാണ് ഇങ്ങനെ ഒരു വേഷം ധരിച്ച്? ഇപ്പോ അത് പക്ഷെ അങ്ങനെ പറയുന്നതിന് ഇതാണ് ഇവിൽ ജീനിയസ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പിന്നീട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാലും ഞാൻ ഇത്രയൊക്കെ പറയുന്നത്, ഞാൻ ഓരോ ദിവസം വിചാരിക്കുന്നു ഇത് പറയേണ്ട നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാമെന്നൊന്നും വിചാരിക്കും, പക്ഷെ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇത് തന്നെ വരും. കാരണം ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണമല്ലോ. പിന്നെ ഞാനും വിചാരിക്കും, ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടില്ല, ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറേ ഒരിടത്ത് ഒരു സ്ഥലത്ത്. ആരെങ്കിലും എന്നോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാനതിൽ നിന്ന് ഇവിടുന്ന് പോയിട്ട് ഈ 10-20 വർഷത്തിനിടയ്ക്ക് ഇത്തരം വിഷയങ്ങൾ ഞാൻ സംസാരിച്ചിട്ടെ ആരോട് ഇതൊന്നും സംസാരിക്കാറ്. പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഇതൊക്കെ ഇവിടെ തന്നെ പറയണം. ഇവിടെയാണോ ഇതൊക്കെ സംഭവിച്ചത്? ഇതൊക്കെ ഇവിടെയാ സംഭവിച്ചത്. അതുകൊണ്ട് ഇത് ഇവിടെ പറഞ്ഞില്ലെങ്കിൽ ഇന്നത് എവിടെ പറയാനാണ്? അതുകൊണ്ടിത് ഇവിടെ പറയണം. പിന്നെ ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും അസത്യമുണ്ടോ സത്യമുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുന്നവരുണ്ട്. ഞാൻ അസത്യം എന്ന് പറയുന്നവർക്കും അറിയാം ഇതൊക്കെ സത്യമാണ്. ചിലപ്പോൾ അവർക്ക് അസത്യം എന്ന് പറയേണ്ടി വരും. കാരണം ഏതിനും കുറിച്ച് ന്യായീകരണ തൊഴിലാളികൾ ഉണ്ടാകുന്നു ഏത് പ്രവൃത്തികൾ. അപ്പോൾ അവർക്കൊന്നും അത് പറയേണ്ടി വരും, അതൊരു ബാധ്യതയായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നതിന് ഇത്രയേ ഉള്ളൂ. എനിക്ക് പ്രത്യേകിച്ച് ആരെയും ഒരാള് മോശമാണെന്ന് പറയാൻ അങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടിയിട്ടില്ല. പക്ഷെ സത്യം പറയുമ്പോൾ ചിലർക്ക് മോശമാകും, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ മുമ്പോട്ടിങ്ങനെ പോകാൻ പാടില്ല. ഇപ്പോഴും അതിൻ്റെ ചില അലവലികളൊക്കെ ഇവിടെയുണ്ട്. ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടാറില്ലെങ്കിലും എൻ്റെയൊക്കെ ചെറിയ എക്കോകൾ ഇവിടെ ഇപ്പോഴും ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഈ പാനലും മത്സരവും വോട്ട് പിടുത്തവും. ഇത് ഇതൊക്കെ അറിഞ്ഞപ്പോഴേ ഞാൻ പറയുന്നുണ്ട്, ഇതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, ഇതില്ലാതെ തന്നെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ വീണ്ടും ഇത് മോശമാകും, വീണ്ടും പലർക്കും പിടിച്ചെടുക്കണമെന്ന് തോന്നും, വീണ്ടും ജമ്പൂക ബുദ്ധികൾ ഉണ്ടാകും, ഇവർ ജീനിയസുകൾക്ക് വീണ്ടും വളം വയ്ക്കുന്നതായി മാറും, അപകടമാണ് എന്നൊക്കെ തോന്നുമ്പോഴാണ് ഞാനത് പറയുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് ഇത് നിർത്തിയിട്ട് നമ്മൾ തുടർന്ന് വരുന്നത്. അപ്പൊ ഇത്രയും വെച്ച് മനസ്സിലാക്കേണ്ട എന്താണ്? ആദ്യം സന്യാസിമാരും നേരെയാണ്. സന്യാസിമാരും നേരായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് പറ്റൂ, അവരതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത്. അപ്പൊ എല്ലാവരുടെയും ചോദ്യം ഇതാണ്, സന്യാസി എന്ത് ചെയ്യും? സന്യാസി നേരെയാവും, സന്യാസി നേരെയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇതാണ് ഈ പറഞ്ഞതിന്റെയൊക്കെ ചുരുക്കം. അതുകൂടെ പറഞ്ഞേ ശരിയാവും, അതുകൊണ്ട് പറഞ്ഞു. ബാക്കി നമുക്ക് പിന്നീട് പറയാം.